ി കൈക്കൊള്ളുന്നവനുമാണ്. ഭൂമി ഈ ഭൂമിയല്ലാത്ത മറ്റൊന്നായും അതുപോലെ ആകാശങ്ങളും മാറ്റപ്പെടുകയും ഏകനും സർവാധികാരിയുമായ അള്ളാഹുവിങ്കലേക്ക് അവരെല്ലാം പുറപ്പെട്ടു വരികയും ചെയ്യുന്ന ദിവസം. وترى المجرمين يومئذ مقرنين في الأصفاد ആ ദിവസം കുറ്റവാളികളെ ചങ്ങലകളിൽ അന്യോന്യം ചേർത്ത് ബന്ധിക്കപ്പെട്ടതായിട്ട് നിനക്ക് കാണാം. سرابيلهم من قطران وترشى وجوههم النار അവരുടെ കുപ്പായങ്ങൾ കറുത്ത കീല് അഥവാ ടാർ കൊണ്ടുള്ളതായിരിക്കും. അവരുടെ മുഖങ്ങളെ തീ പൊതിയുന്നതുമാണ്. ഓരോ വ്യക്തിക്കും താൻ സമ്പാദിച്ചുണ്ടാക്കിയതിനുള്ള പ്രതിഫലം അള്ളാഹു നൽകുവാൻ വേണ്ടിയത്രേ അത്. തീർച്ചയായും അള്ളാഹു അതിവേഗത്തിൽ കണക്ക് നോക്കുന്നവനത്രേ. هذا بلاغ للناس ولينذروا به وليعلموا أنما هو إله واحد وليذكر أولو الألباب ഇത് മനുഷ്യർക്കു വേണ്ടി വ്യക്തമായ ഒരു ഉത്ബോധനമാകുന്നു. ഇത് മുഖേന അവർക്ക് മുന്നറിയിപ്പ് നൽകപ്പെടേണ്ടതിനും അവൻ ഒരേയൊരു ആരാധ്യൻ മാത്രമാണെന്ന് അവർ മനസ്സിലാക്കുന്നതിനും ബുദ്ധിമാന്മാർ ആലോചിച്ച് മനസ്സിലാക്കുന്നതിനും വേണ്ടിയുള്ള ഉത്ബോധനം.